പ്രപഞ്ചത്തെ അസത്യം എന്ന് അദ്വൈതികൾ പറയുന്നു. എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത്. എന്തിനാ അദ്വൈതികൾ പ്രപഞ്ചത്തെ അദ്വൈതം എന്ന് പറയും? അങ്ങനെ ഒരു ചെറിയ വാക്യത്തിൽ ഉത്തരം പറഞ്ഞാൽ എന്ത് പറയും? കേട്ടില്ല. എന്താണ് പ്രപഞ്ചത്തെ അസത്യമായി സ്വീകരിച്ചാല് ജ്ഞാനം കൊണ്ടത് മറയും. ജ്ഞാനം കൊണ്ട് മറയുക എന്ന് പറയുന്നതിന് അന്ത്യവിധികൾ കേൾക്കുന്ന ഒരു വാക്കുണ്ട്, എന്താണ്? ബാധ. ബാധ എന്നുള്ളൊരു വാക്കാണ്. നമ്മുടെ മലയാളത്തിലെ ബാധയല്ല, ബാധ കൂടുന്ന അത് മറഞ്ഞു പോവുക. അതിന് സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത്? ബാധ. ബാധിക്കുക എന്ന് മലയാളത്തിൽ പറയും. നമ്മുടെ ബാധയുമായിട്ട് ബന്ധമൊന്നുമില്ല, നമ്മളെയൊക്കെ പിടികൂടുന്ന ബാധയുമായിട്ട് ഒരു ബന്ധമില്ല. അതാണ് ഇന്നലെ ഞാൻ ഒരു മണിക്കൂർ പറഞ്ഞെങ്കിലും അതിന്റെ ചുരുക്കം ഇത്രയും മനസ്സിലാക്കിയാണ് എന്തുകൊണ്ട് പ്രപഞ്ചത്തിന് അസത്യമായി. അത് അസത്യമായാല് ജ്ഞാനം കൊണ്ട് അതിന് അത് മറഞ്ഞു പോകത്തുള്ളൂ. അതൊന്ന്. അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യം വരുന്നതാണ്, എന്തുകൊണ്ട് പ്രപഞ്ചം അസത്യമാകുന്നു? എന്തുകൊണ്ടാണ് പ്രപഞ്ചം അസത്യമാകുന്നു? അതിന് വളരെ സിമ്പിളായ ഒരു ഉത്തരമാണ്. എന്തുകൊണ്ട് പ്രപഞ്ചം അസത്യമാണ്? പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മളീ കാണുന്ന ഭൂമി മാത്രമല്ല, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും ഇതെല്ലാം ചേർന്നാണ് പ്രപഞ്ചം. എന്തുകൊണ്ടാണ് അത് അസത്യമാകുന്നത്? അതിന് എന്താ കാരണം? ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഈസ് നോട്ട് ദയർ, യൂണിവേഴ്സ് ഹാസ് നോ ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ്. That is its explanation. My question is, why? What is the reason for its mithyatva? എന്തുകൊണ്ടാണ് ഇത് മിഥ്യയായിരിക്കുന്നത്, അസത്യമായിരിക്കുന്നത്? അതാണ് ചോദ്യം. നശിക്കുന്ന പ്രവണതയാണ് പ്രപഞ്ച വിഷയങ്ങൾക്കെല്ലാം ഉള്ളത്, ഉണ്മയായിട്ട് ഉള്ളത് ആത്മസത്യമാണ് എന്നാണ്. ഒരു ചെറിയ വരി പറയാനുള്ള ഉത്തരവേ ഉള്ളൂ. ആ ശരി, അങ്ങനെ എന്തെങ്കിലും പറയാനുള്ളത്? ഉണ്മയില്ല, കൃത്യമായ പറഞ്ഞല്ലേ. നേരിട്ടൊരു ചോദ്യം ചോദിച്ചാൽ അതിന് നേരിട്ടൊരു മറുപടി. ഈ പറയുന്നൊക്കെ മതപ്രഭാഷണത്തിന് കൊള്ളാം, സ്റ്റേജ് കിട്ടി അവിടെ നിന്നും കൊണ്ട് അടിച്ചുവിടാം. മുമ്പേ ഇരിക്കുന്നൊക്കെ പൊട്ടന്മാരെ പറയുന്ന സ്വാമിയല്ലേ, പിന്നെ അത് നടക്കും. ചോദ്യത്തിന് ഉത്തരം, അതിന് ഉത്തരം എന്ന് പറഞ്ഞത് അദ്വൈതത്തിലുള്ള വ്യക്തമായ മറുപടിയാണ്. അല്ല, ഞാൻ കൽപ്പിച്ചു വിട്ടു. ഞാൻ പറഞ്ഞു, എന്തിന് പ്രപഞ്ചത്തെ മിഥ്യയാണെന്ന് കരുതണം? എന്തുകൊണ്ടങ്ങനെ സ്വീകരിക്കുന്നു? അതിന് ആണ് കാരണം പറഞ്ഞത്. പറഞ്ഞില്ലേ പ്രഭാഷണമല്ല ഉത്തരം. പ്രഭാഷണം ഇവിടെ എല്ലാരും പ്രഭാഷണം നടത്തും, അതൊക്കെ ശരിയാണ്. പറയുന്നതൊക്കെ അദ്വൈതം തന്നെയാണ്. പ്രശ്നം എന്താണോ? യു ആർ നോട്ട് ആൻസറിങ് മൈ ക്വസ്റ്റ്യൻ, അത്രയേ ഉള്ളൂ പ്രശ്നം. എന്താണ് പറഞ്ഞ? ഇതൊക്കെ അദ്വൈതത്തിന്റെ എന്താണ് അടിസ്ഥാനമാണ്. എന്നൊക്കെ പറയുന്നത് ഈ മിഥ്യ എന്ന് പറയുന്നതിന്റെ വിശദീകരണങ്ങളാണ്. കാരണം എന്താണ് ഈ മിഥ്യ എന്ന് ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടത് അങ്ങനെ മിഥ്യയായി പ്രപഞ്ചം പ്രപഞ്ചൊന്നിച്ചായി? അത് വേറെ കാര്യമാണ്. അത് തന്നെ ദ്വൈത സ്വീകരിക്കുമ്പോ അവര് അവരുടെ സിദ്ധാന്തമാണ് ഈ പ്രപഞ്ചം മിഥ്യയെന്ന്. നമ്മൾ ചിന്തിക്കണം, മനസ്സിലായോ? ചിന്തിക്കാത്തതിന്റെ പ്രശ്നമാണ്. നമ്മൾ കേട്ട് പഠിക്കുന്നു, കേട്ടതിനെ മനസ്സിലാക്കുന്നു, മനസ്സിലാക്കിയതിനെ ആവർത്തിക്കുന്നു. ചിന്തയുടെ കുറവുണ്ട്. അത് ഞാൻ പറഞ്ഞാലും വേറൊരാൾ പറഞ്ഞാലും നമ്മൾ കേട്ടിട്ട് ആവർത്തിച്ച് കഴിഞ്ഞു. അദ്വൈതത്തിൽ ഇത്തരം ചോദ്യങ്ങളും ഇത്തരം ഉത്തരങ്ങളും അവിടെയാണ് നമ്മൾ പറയും. അതിന് കാരണം ഇത് അവിദ്യാകാര്യമായിരുന്നു. പ്രപഞ്ചത്തെ അവിദ്യാകാര്യമായി സ്വീകരിച്ചാൽ മാത്രമേ പ്രപഞ്ചം മിഥ്യയാകത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പൊ മറ്റ് ദാർശനികന്മാർ അദ്വൈതം എപ്പോഴും മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? മറ്റ് ദർശനങ്ങളുമായിട്ട് തട്ടിച്ചിട്ടാണ് അത് മനസ്സിലാകുന്നത്. മറ്റുള്ളവരെന്ത് പറഞ്ഞോ അതിൽ നിന്ന് എന്താണ് അദ്വൈതത്തിന് വ്യത്യാസമുള്ളതെന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്വൈത സിദ്ധാന്തത്തെ മനസ്സിലാക്കുന്നത്. ഇപ്പൊ സംഖ്യന്മാര്, യോഗികള്, താർക്കികന്മാര്, മീമാംസകര്, ഇങ്ങനെയുള്ള ആസ്തികന്മാരാരും തന്നെ ഈ പ്രപഞ്ചം ഒരു അവിദ്യാകാര്യമെന്ന് പറയുന്നില്ല. അതുകൊണ്ട് അവരുടെ എല്ലാം പ്രപഞ്ച സത്യമാണ്. അവർക്കെണ്ണ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? സത്യമാണ്. പിന്നീട് വന്ന ദ്വൈതികൾ, വിഷ്ടാദ്വൈതികൾ, ഇവരെല്ലാം പറയുന്നത് പ്രപഞ്ച സത്യം എന്നാണ്. വെച്ചാൽ നമ്മുടെ അനുഭവം പോലെ നമ്മൾ പറയുന്നത് ഇത് സത്യമാണ്. അപ്പൊ സത്യം ഒന്ന് മനസ്സിലാക്കുന്നത് എളുപ്പമുള്ള കാര്യമാണ്. അത് നമ്മൾ കാരണം നമ്മൾ അനുഭവിക്കുന്ന അങ്ങനെയാണ്. ആധുനിക ശാസ്ത്രവും അങ്ങനെ തന്നെ പറയുന്നത്. ഇനി എന്താണ് അദ്വൈതി പറയുന്ന തരത്തിൽ പ്രപഞ്ചം മിഥ്യയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എന്തുകൊണ്ട് അത് അവിദ്യാ കാര്യമായതുകൊണ്ടാണ്, അവിദ്യയുടെ കാര്യമായതുകൊണ്ടാണ്? ഇത് ആർക്കും സ്വീകരിക്കാൻ പറ്റില്ല. ആധുനിക ഭൗതികത്തിനോ അല്ലെങ്കിൽ മറ്റിതര ദാർശനികന്മാർക്കോ ആർക്കും ഇത് സ്വീകരിക്കാൻ പറ്റും. ഈ നമ്മുടെ ഈ പല പൊട്ടസ്വാമിമാരും അവര് പറയും എന്താണ്, ആ സയൻസ് പറയുന്നത് ഇത് തന്നെ, എന്താണ് പ്രപഞ്ചം മിഥ്യയാണ് എന്നൊക്കെ പറഞ്ഞു കളഞ്ഞു. അത് ആവേശം കൊണ്ട് പറയുന്നതാണ്, ആവേശപ്രസംഗം. ഞങ്ങൾ അതിനൊപ്പം എത്തിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പണ്ടേ ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയാമായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ഓരോ ക്ലെയിമുകളാണ്. അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. എന്തുകൊണ്ട്? ഈ പ്രപഞ്ചം അസത്യം എന്ന് പറയണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? മാങ്ങാത്തൊരു ഞാൻ ഇങ്ങനെ പറഞ്ഞു. പ്രപഞ്ചം അസത്യം എന്ന് പറയണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? അതതിന്റെ അപ്പുറത്തെ തേങ്ങാത്തൊരു. ഇത് മാങ്ങാത്തൊരു, ഇത് തേങ്ങാത്തൊരു. പറയുന്നത് കേട്ടിട്ട് അത് മനസ്സിലാക്കി ഉത്തരം പറയുക. പറയാത്ത കാര്യം ആണെങ്കിൽ ശരി, ആ വിദ്യാകാര്യം എന്ന് സ്വീകരിച്ചാലും കേട്ടു. അദ്വൈതി മാത്രമേ സ്വീകരിക്കും. ഇപ്പോ ആധുനിക ഭൗതികം പറയുന്ന പ്രപഞ്ചം, ആധുനിക ഭൗതികത്തിൽ പറയുന്ന എന്താണ് ഈ പ്രപഞ്ചം മിഥ്യ എന്നാണ് പറയുന്നതെന്നൊക്കെ ചിലർ പറയും. പല ആനന്ദന്മാരും അങ്ങനെയൊക്കെ പ്രസംഗിക്കും. യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ കേൾക്കാം. അത് ആധുനിക ഭൗതികത്തിന് പറയില്ല. എന്തുകൊണ്ട്? അവര് പ്രപഞ്ചം അവിദ്യാകാര്യം എന്നുള്ള അവർ പറയുന്നില്ല. അതാ പ്രശ്നം. അത് മറ്റാരും പറയുന്നു. പ്രപഞ്ച അവിദ്യാകാര്യം എന്ന് പറയുന്നു അവര് അദ്വൈതി. പിന്നെ അത് പറയുന്നത് ഒരു കൂട്ടരൂടെ ഉണ്ട്, അത് ബൗദ്ധന്മാരുടെ ഒരു വിഭാഗം. രണ്ടു കൂട്ടരെ പറഞ്ഞു വിജ്ഞാനവാദികൾ. പക്ഷെ അത് വ്യത്യാസമുണ്ട്. അവിജ്ഞാനവാദികളെ കോപ്പി അടിച്ചാണ് അദ്വൈതം എന്ന് പറയുന്നത്. കുറച്ച് മാറ്റം വരുത്തി. അദ്വൈതത്തിൽ അവർ കുറെ മാറ്റങ്ങൾ വരുത്തി, ശരിയാക്കി. ഇത് അദ്വൈതികളൊന്നും കേൾക്കരുത് ഞാൻ ഈ പറഞ്ഞു. പിന്നെ തലയിൽ കഴുത്ത് കാണത്തില്ല. അപ്പോ മറ്റാർക്കും അത് പറയാൻ പറ്റില്ല. ആധുനിക ഭൗതികം ഒരിക്കലും പറയില്ല എന്താണ് അവിദ്യയിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായിരുന്നു അവർ പറയത്തില്ല. കാരണം അവർക്ക് അങ്ങനെ അവിദ്യ എന്ന് പറയുന്ന ഒരു ഏർപ്പാടേ ഇല്ല. പിന്നെ അവിദ്യയിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടാകുന്നു. ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ജൂതന്മാരോ എന്നുവെച്ചാൽ അവരുടെ സിദ്ധാന്തങ്ങൾ സെമറ്റിക് മതങ്ങൾ, അതാണ് പ്രസിദ്ധ മതങ്ങൾ മൂന്നാണ്. അവരാരും ഇത് പറയത്തില്ല. കാരണം അവർക്ക് ആർക്കും തന്നെ എന്താണ് അവിദ്യ എന്ന് പറയുക, അവിദ്യയിൽ നിന്ന് പ്രപഞ്ചം ഇങ്ങനെ ഒരു ഏർപ്പാടേ ഇല്ല. പ്രപഞ്ചം എന്തുകൊണ്ട് മിഥ്യയായി എന്ന് വെച്ചാൽ അത് അവിദ്യാകാര്യമായിരുന്നു. ഇതും ഒരു പോയിന്റാണ്. ഒരുപാട് മതപ്രഭാഷണവും നടത്തണ്ട. എന്തുകൊണ്ട് പ്രപഞ്ചം മിഥ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിദ്യാകാര്യം എന്ന് ഒറ്റ വാക്കിൽ. അദ്വൈതം അനുസരിച്ചാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നലെ ഞാൻ ചോദിച്ച ചോദ്യം പോലെ തന്നെ, കാരണം ഇതുകൂടെ പറയുന്നതുകൊണ്ട് ഈ പദ്ധതി പറയുന്നുണ്ട്. നാസ്തിന ബാധ്യ സർവം. സർവം എന്ന് വെച്ചാൽ പ്രപഞ്ചം മുഴുവൻ അസത്യമാണ്. അപ്പൊ അത് മനസ്സിലാകണ്ടേ? അത് വിശദീകരിച്ചല്ലേ മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? അത് അദ്വൈത ദീപിക എന്നല്ലേ പറയും. അപ്പൊ അദ്വൈതമാണ് ഈ പറയുന്നത്. അപ്പൊ അദ്വൈതികൾ എങ്ങനെയാണ്? ഗുരുവാദ്യം പറയുന്നതും ധരിച്ചു കളയരുത്. അദ്വൈതം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നൂറുകണക്കിന് ആചാര്യന്മാരെ പറയുന്നുണ്ട്. എല്ലാവർക്കും പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അദ്വൈതികളൊക്കെയെല്ലാം ഓരോ അഭിപ്രായമല്ല, പല വിഷയങ്ങളും പരസ്പരം കണ്ണിക്കുന്നവര് അദ്വൈതികൾ തന്നെയുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം ഇത് അവിദ്യാകാര്യമാണ്. അവിദ്യ എന്നുള്ളിടത്ത് ചിലടത്ത് മായ എന്ന് പറയും, ചിലടത്ത് അവിദ്യ എന്ന് പറയും, അങ്ങനെയൊക്കെ പറയും. ചിലർ അത് ഒന്നാണെന്ന് പറയും, ചിലർ രണ്ടാണെന്ന് പറയും. അങ്ങനെയുള്ള തർക്കങ്ങളുണ്ട്. ഉണ്ടെങ്കിലും എല്ലാവരും സ്വീകരിക്കുന്ന ഒന്നാണ്, അവിദ്യാകാര്യമായതുകൊണ്ടാണിത് മിഥ്യായി. ഇത്രയും മനസ്സിലായ മുമ്പോട്ട് പോകും. മനസ്സിലായ മനസ്സിലായ അവിദ്യയും അവിദ്യയും ഈശ്വരൻ ഒന്നെന്ന് പറയത്തില്ല. അതെന്ന് വെച്ചു കഴിഞ്ഞാല് അദ്വൈതികൾ പറയും ഇതിനകത്ത് പല പല പല പല പ്രക്രിയകളുണ്ട് എന്നുവെച്ചാൽ പല പല ഇന്റർപ്രിട്ടേഷൻസ്, പല പല വിശദീകരണങ്ങളുണ്ട്. അദ്വൈതം എന്ന് പറയുന്നത് രണ്ടേ അധികം രണ്ട് നാല് അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കൃത്യമായത് അങ്ങനെ നമ്മൾ പറയുന്നത് ഒരു പ്രക്രിയയെ സംബന്ധിച്ച് അത് പറയാൻ പറ്റും. പല പല പ്രക്രിയകളുണ്ട്, പല വിചാര രീതികളുണ്ട്. അത് പലതും അങ്ങേറ്റം പരസ്പര വിരുദ്ധമായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് പല ആചാര്യന്മാരെ രൂപപ്പെടുത്തിയാണ്. അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ അവർക്ക് യോജിപ്പുണ്ടെങ്കിലും വിശദീകരണങ്ങളും എല്ലാം പല രൂപത്തിലാണ്. അങ്ങനെയേ പറ്റൂ, എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത് അതിന് ചില അടിസ്ഥാന സ്വഭാവം ഉണ്ടെങ്കിലും ചിന്തിക്കുന്ന പല വഴിക്കാണ്. അതുകൊണ്ട് ഏതിനും അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെ സംഭവിക്കാം. അപ്പോ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അപ്പോ ഒരു ചോദ്യം വരും, എന്താണ് ഈ മായ, അല്ലെങ്കിൽ എന്താണ് ഈ അവിദ്യ? തൽക്കാലം അതിനെ ഒന്നായിട്ടെടുത്ത് ചിന്തിക്കും, എന്താണ് മായ അല്ലെങ്കിൽ അവിദ്യ എന്ന് പറയും. എന്താണ് കുറെ കാലം കൊണ്ടിവിടെ ഇരിക്കയല്ലേ? പറഞ്ഞൊക്കെ സാറിന് പറയുന്നതാണ്, പക്ഷെ കുറച്ചുകൂടി തെളിച്ച് പറഞ്ഞു. സാറിന് അദ്വൈതികൾ പറയുന്നു സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയാത്ത, ഇതാണ് പൊതുവായി പറയുന്നത്. ഇപ്പൊ ഈ സ്വാമി പറഞ്ഞതുകൂടിയും പറയാറുണ്ട്, വിദ്യതേ യാസമായ, ഇല്ലാത്ത ഒന്നാണ് അവിദ്യ, അങ്ങനെയൊക്കെ പറയും. അങ്ങനെ പറഞ്ഞാലും ആ പറയുന്നിടത്ത് ഈ അർത്ഥം അതിലുണ്ട്. അങ്ങനെ പറയുമ്പോഴും ഇതുണ്ട്, എന്ത് സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയാത്തതായ അതിന്റെ ഒരു വ്യാഖ്യാനമാണ് കേട്ടോ. അവസാന വ്യാഖ്യാനമല്ല, പല വ്യാഖ്യാനങ്ങളിലും സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയാത്തതായ ഒരു ശക്തി വിശേഷം, ഒരു ശക്തി. സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയാത്ത ഒരു ശക്തി. ഈ ശക്തി എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോ ഈ വസ്തുവിനെ എടുത്ത് പൊക്കുന്നു, ഇത് പൊക്കണമെങ്കിൽ എനിക്കൊരു ശക്തി വേണം. ആ രീതിയിലാണ് ശക്തി എന്ന് പഴയകാലത്ത് പറയുന്നത്. എന്നുള്ളൊരു ശക്തിയുണ്ട്. അപ്പോ ഞാൻ ശക്തി ഉള്ളതുകൊണ്ട് ഞാൻ ശക്തനാണ്. ശക്തൻ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? ശക്തിയുള്ളവൻ. എനിക്കിതിങ്ങനെ പൊക്കാൻ ശക്തിയുണ്ട്, അപ്പൊ ഞാൻ ശക്തനാണ്. മായ എന്ന് പറയുന്ന ഒരു ശക്തിയാണ്. ആരുടെ ശക്തി? ഈശ്വരന്റെ ശക്തി, അല്ലെങ്കിൽ അവിദ്യ ഒന്നായിട്ട് ഇപ്പോ എടുക്കുക. അപ്പോ ഈശ്വരൻ മായ എന്ന ശക്തി ഉപയോഗിച്ച് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. മായ എന്ന് പറയുന്നത് സത്തൊന്നോ അസത്തൊന്നോ നിർവചിക്കാൻ കഴിയില്ല, കൊണ്ടത് മിഥ്യയാണ്. മായാകാര്യമായ ജഗത്തും മിഥ്യയായിരിക്കും. എന്തുകൊണ്ട്? അത് മായാകാര്യമാണ്. അപ്പോ ഇപ്പൊ ഞാനിതെടുത്ത് പൊക്കുന്നു, എന്നൊരു ശക്തിയുണ്ട്. ഈ ശക്തിയെ എന്നിൽ നിന്ന് വേർപെടുത്താൻ പറ്റില്ല. എന്നിൽ നിന്ന് ഒരാൾക്ക് ഞാൻ എന്റെ ശക്തി ഇങ്ങനെ രണ്ടായിട്ട് ആർക്കും എടുത്ത് കാണിക്കാൻ പറ്റില്ല. എന്നിൽ നിന്ന് അന്യമല്ല എന്നർത്ഥം. അപ്പോ അന്യമല്ല, ഗുരുവൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മായനോ അന്യത്. മായ ഉള്ളവനിൽ നിന്ന് അന്യമല്ല എന്ത്? മായ. അത് ആർത്ഥത്തിൽ പറയുന്നതാണ്. അങ്ങനെ അനന്യത്വ യുക്തി എന്ന് പറയും. അനന്യത്വ യുക്തി അപ്പൊ ഈശ്വരന്റെ മായാശക്തി ഈശ്വരനിൽ നിന്ന് അന്യമില്ല. ആ രീതിയിലാണ് മായയും മായാവിയും ഒന്നെന്ന് പറയുന്നത്. ആ ശക്തി എന്ന് പറയുന്നത് ജഗത്തിനെ സൃഷ്ടിക്കാൻ അത് സൃഷ്ടിക്കുന്നതാണ് പര്യാപ്തം. പിന്നെ ആ ശക്തിയോട് കൂടി ഇരിക്കുന്നത് കൊണ്ടാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പൊ ഈശ്വരൻ നിന്ന് ആ ശക്തി അങ്ങ് മൈനസ് ചെയ്ത അതിനെയാണ് നമ്മൾ ബ്രഹ്മം എന്ന് പറയുന്നത്. ആ ഈ പറഞ്ഞതാണ് നമ്മൾ വിശദീകരിച്ചത്. മയാന്ത് പ്രകൃതി കാര്യം തന്നെ. പക്ഷെ മായയെ, അതുകൊണ്ട് മായയ്ക്ക് പറയുന്ന പേരെന്താണ്? ബ്രഹ്മസൂത്രത്തിൽ വരുമ്പോൾ ഒരുപാട് ചർച്ച ചെയ്യും. മായയ്ക്ക് എന്താ പേര് പറയുന്നത്? അദ്വൈതികള് എല്ലാ സ്ഥലത്തും വരുന്നുണ്ട്. ഉപാധി, അതിന് ഉപാധി എന്ന് പറയും. എന്തുകൊണ്ട്? ആ ഉപാധിയോട് കൂടുമ്പം ബ്രഹ്മം ഈശ്വരനാണ്. ബ്രഹ്മം എന്ന് പറയുന്നത് ഒരു ശക്തിയില്ലാത്ത നിർഗുണമായ ശുദ്ധമായ തത്വമാണ്. ആ ശുദ്ധമായ തത്വം പ്ലസ് മായ ഈസ് ഈക്വൽ ടു ഈശ്വരൻ. ഇതാണ് അദ്വൈതികളുടെ സിദ്ധാന്തം. ശുദ്ധമായ ബ്രഹ്മത്തോട് മായ ചേരുമ്പോൾ ഈശ്വരനെന്ന് വിളിക്കും. അപ്പോ ശുദ്ധമായ ബ്രഹ്മത്തോട് മായ എന്ന് പറയുന്ന ഉപാധി ചേരുമ്പോൾ ഈശ്വരനാണ്. ആ ശക്തി ഇപ്പൊ എങ്ങനെയാണോ എന്റെ ശക്തി എന്നിൽ നിന്ന് വേർതിരിക്കാൻ വയ്യാത്ത, അതുപോലെ ഈശ്വരനിൽ നിന്ന് ആ ശക്തിയെ വേർതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറയുന്നു അത് ഈശ്വരൻ തന്നെ മായ മായി മായി മായാവി എന്നൊക്കെ പറഞ്ഞാൽ മായ ഉള്ളവനിൽ നിന്ന് വേറെ അല്ല എന്ന് പറയുന്നതാണ്. ഇത് അദ്വൈതത്തിലെ ഒരു പ്രക്രിയ അനുസരിച്ച് എല്ലായിടത്തും ഇങ്ങനെയല്ല പറയുന്നു. അതൊക്കെ ഈ പറയുന്ന അവിടെ ദൈവത്തെ കുറിച്ചല്ലേ പറയുന്നത്, ഈ ഈശ്വരനെ കുറിച്ച്. അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്ന അവിടെ നീയല്ലോ മായയും മായാവിയും എന്നൊക്കെ പറയുമ്പോ അവിടെ ഈശ്വരൻ എന്നുള്ള സങ്കല്പത്തിൽ പറയാണ്. ആ അവിടെ എന്ത് ഇഷ്ടം അത് പറഞ്ഞില്ലേ, ഇതൊക്കെ എങ്ങനെയാണോ നമ്മൾ വ്യാഖ്യാനിക്കുന്നത് അതനുസരിച്ചിരിക്കും. മനസ്സിലായോ? അപ്പൊ ഈശ്വരൻ, ഈശ്വരന്റെ മായാശക്തി അത് നിഷ്ഠാദ്വൈതത്തിന് സമ്മതമായ കാര്യമാണ്. ഈശ്വരന് അങ്ങനെ ഒരു ശക്തിയുണ്ടെന്നും ഈശ്വരൻ എന്നും ഉള്ളത് അദ്വൈതത്തിന് സമ്മതമാണ്. പക്ഷെ ആ ശക്തിയെ സത്വം അസത്വം ഒന്നും നിർവചിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് അദ്വൈതം അല്ല. ആ ശക്തിയും സത്യമാണെന്ന് പറഞ്ഞാൽ അത് നിഷ്ഠാദ്വൈതം ആണെന്ന് പറഞ്ഞു. നിഷ്ഠാദ്വൈതത്തിൽ മിഥ്യയില്ല. സ്വാമിജി, ഗൗരവാചാര്യോട്ടുണ്ടർസ്റ്റാൻഡിംഗ് മണ്ഡുക്യ സൃഷ്ടി നെവർ ഹാപ്പൻഡ്. ഇറ്റ് നെവർ ഹാപ്പൻഡ്. ബ്രഹ്മൻ എലോൺ ഈസ് ദേർ. അജാതവാദം. സിൻസ് ദേർ ഈസ് നോ സൃഷ്ടി and no existence of the universe, no annihilation of the universe. That is Mandukya theory. That is another prakriya, another interpretation. Ways of expressions are many in Advaita. അത് അദ്വൈതത്തിൽ അങ്ങനെ പല പ്രക്രിയകളുമുണ്ട്. ഗുരു ഒരിടത്ത് പറയുന്നുണ്ട്, അദ്വൈതത്തില് ഒരാളോട് സംസാരിക്കുന്നു, പല പ്രക്രിയകളുണ്ട്. ഇതെല്ലാം പലതും പറഞ്ഞ് സ്ഥാപിക്കാൻ വളരെ പ്രയാസമാണ്, മനസ്സിലാക്കാനും പ്രയാസമാണ് എന്ന് ഗുരു ഒരിടത്ത് പറയുന്നുണ്ട് സംഭാഷണത്തിൽ. അങ്ങനെ പലതും ഉണ്ട്. ഇവിടെ ഇപ്പൊ ഈ കാര്യമാണ് പറയും. ഇപ്പൊ അജാതവാദത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, സൃഷ്ടിയില്ല. അപ്പൊ പിന്നെ സൃഷ്ടി എങ്ങനെ ഉണ്ടായെന്നുള്ള ചോദ്യത്തിനുള്ള പ്രസക്തിയില്ല. അങ്ങനെ പറയുമ്പോ സൃഷ്ടി എങ്ങനെ ഉണ്ടായി ചോദിക്കാൻ പറ്റില്ല, സൃഷ്ടിയില്ല എന്നാ പറയുന്നത്. സൃഷ്ടിയില്ല. Misunderstanding means that is mithya. Srishti never happened. അങ്ങനെ ഒന്നില്ല. എന്തേ ഉള്ളൂ, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ഇവിടെ പറഞ്ഞല്ലോ, ഈശ്വരനും ഈശ്വരൻ നിന്ന് അന്യമായിട്ടില്ല. അല്ലേ ഇപ്പൊ പറഞ്ഞു, ശരിയാണ്. എന്താ കുഴപ്പം? അതല്ല ഞാൻ പറഞ്ഞത്, നമ്മളെങ്ങനെ വ്യാഖ്യാനിക്കുന്നു അതുപോലെ. അദ്വൈതം എന്ന് പറഞ്ഞാലും വിശിഷ്ടാദ്വൈതം എന്ന് പറഞ്ഞാലും എല്ലാം എന്താണ്? ഇതൊക്കെ ഇന്റർപ്രിട്ടേഷൻസ് ആണ്, ഇതെല്ലാം വ്യാഖ്യാനങ്ങളാണ്. പഴയകാലത്തുള്ള ബുദ്ധിമാന്മാരായ ആൾക്കാർ അവരുടെ ബുദ്ധി കൗശലം ഉപയോഗിച്ച് പ്രപഞ്ചം, ഈശ്വരൻ, ഇങ്ങനെ പ്രധാനമായിട്ട് രണ്ട് കാര്യം, ഈശ്വരനും പ്രപഞ്ചം, ഇതിനെ വ്യാഖ്യാനിച്ചതാണ്. ഇതെല്ലാം വ്യാഖ്യാനങ്ങളാണ്. അപ്പോൾ അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് അവരുടെ വ്യാഖ്യാനം പറയാം. അത് എത്ര വ്യാഖ്യാനിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നൂറുകണക്കിന് രീതി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒന്നല്ല, നൂറുകണക്കിന് വ്യാഖ്യാനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ദർശനങ്ങളുണ്ടായത്, അല്ലെങ്കിൽ അദ്വൈതം പോലെ. പിന്നെ എന്തിനാ ഒരു വിശിഷ്ടാദ്വൈതം? അപ്പൊ അദ്വൈതം എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനം പിന്നീട് വന്നവർക്ക് പിടിച്ചില്ല. രാമാനുജാചാര്യർക്ക് അത് ഇഷ്ടപ്പെട്ടു. അപ്പൊ അദ്ദേഹം സ്വന്തമായി വ്യാഖ്യാനിച്ചു. മാധവൻ അതും പിടിച്ചില്ല. അപ്പൊ അദ്ദേഹം സ്വന്തമായി വ്യാഖ്യാനിച്ചു. അങ്ങനെ ഒരുപാട് പേര് വ്യാഖ്യാനിച്ചു. ഇതൊക്കെ വ്യാഖ്യാനങ്ങളായി മനസ്സിലാക്കും. വ്യാഖ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഈ പ്രകൃതിയെ നോക്കിയിട്ട് ആൾക്കാർ കവിതകൾ എഴുതാറുണ്ട്. ഒരു പൂവിനെ നോക്കിയിട്ട് ആശാഴി ദേഹാപുഷ്പം ഏ അധിക സംഘപദത്തിന് ശോഭിച്ചിരുന്ന ഇരഞ്ഞി കണക്ക് ഏനി. ഈ പൂവിനെ നോക്കി എത്രയോ പേര് കവിത എഴുതിയിട്ടുണ്ട്. അതെ, പൂക്കളെ നോക്കി ഒരുപാട് പേര് കവിത എഴുതിയിട്ടുണ്ട്. പൂക്കുന്ന് ഇതാമുണ്ട, പൂക്കുന്ന് ഇരഞ്ഞി കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ പൂക്കളെ കുറിച്ച് ഒരുപാട് കവിത എഴുതിയിട്ടുണ്ട്. അതൊക്കെ എന്താണ്? പ്രപഞ്ചത്തില് പൂവെന്ന് പറയുന്ന ഒന്നിനെ കണ്ടിട്ട് അങ്ങനെ പൂവിനെ കുറിച്ച് എഴുതി എഴുതി അവസാനം ആശാൻ എന്ത് പറഞ്ഞു? നാമിങ്ങറിയുവ തൽപ്പം എല്ലാം ഓമനെ ഓമനെ ദൈവസങ്കല്പം. അതൊരു പൂവിനെ കുറിച്ച് പറഞ്ഞാണ്. മനസ്സിലായ ചിത്രശലഭങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇതുപോലെ ഒരു പൂവിനെ കുറിച്ച് ഒരുപാട് കവിത എഴുതി. അതുപോലെ അത് കവിത ചെയ്ത് അതുപോലെ പറയുന്ന മുഴുവൻ കേൾക്കും. ഈ പറയുന്ന മുഴുവൻ കേൾക്കും. വെപ്രാളം പിടിക്കാതെ പറയുന്നത് കേൾക്കും. അപ്പോ ഈശ്വരൻ, പ്രപഞ്ചം എന്ന് പറയുന്ന ഈ രണ്ടാശയങ്ങളെ കണ്ടുകൊണ്ട് പഴയ ചിന്തകന്മാരെഴുതിയ കവിതകളാണ് ഇതൊക്കെ. ഏത്? അദ്വൈതം, ഇഷ്ടാദ്വൈതം, ദ്വൈതം എന്നൊക്കെ പറയുന്ന അവരുടെ കവിതകളാണ്. അത് കുറച്ചുകൂടി താത്വികമായും ചിന്താപരമായും ആണെന്നേ ഉള്ളൂ. ആശാന്റെ കവിതകളും അങ്ങനെയാണ്, ചിന്താപരമാണ്. വീണപ്പൂ എന്ന് പറയുന്നത് മൊത്തം ദാർശനികമാണ്. അതിനകത്ത് ഈ തത്വങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാ അത് കവിതയുമാണ്. അതുപോലെ തന്നെ വേദം എന്ന് പറയുന്നത് കവിതകളാണ്. കവിതകളെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ അബോറിജിനൽസ്, അണ്ടർ ഗാദേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം, നമ്മുടെ പൂർവികന്മാര്. ബൈബിളും ഖുറാനും തോറയും എല്ലാം എന്താണ്? പഴയ അണ്ടർ ഗാദേഴ്സ് എന്ന് പറയുന്ന മനുഷ്യരുടെ ആദിവാസികൾ എന്ന് പറയും. അവരെഴുതിയ കവിതകളാണ് ഇതൊക്കെ. അതിനകത്ത് പല വിഷയങ്ങളും പിന്നെ തത്വചിന്ത വരും, മറ്റ് പല വിഷയങ്ങളും. ആര്? ഈശ്വരൻ വരും, പ്രപഞ്ചം വരും, ദ്വൈതം വരും, അദ്വൈതം വരും, എല്ലാം വരും, പല പല വിശ്വാസങ്ങൾ അതിൽ വരും. ആണല്ലോ പഴമ്പാടെന്ന് പഴയ പാട്ട്. സംശയം പുതിയ പാട്ടാണ്, പഴയ പാട്ട്. ഹണ്ടർ ഗാദേഴ്സ് ആയിരുന്നു നമ്മുടെ പൂർവികന്മാര്, വേട്ടയാടിയും ഇറക്കിത്തന്നും ജീവിച്ചു. അവരിങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ചു പോയപ്പോൾ അവർക്കും എന്താണ് ഭാവനയുണ്ടായി, തത്വചിന്തയുണ്ടായി, അവർക്ക് സന്തോഷമുണ്ടായി, സങ്കടമുണ്ടായി. അപ്പോഴൊക്കെ അവർ കവിതകൾ എഴുതി. ആ കവിതകളാണ് ഇതൊക്കെ, ബൈബിളെന്നും ഖുർആനെന്നും വേദമെന്നും ഒക്കെ പറയുന്നതാണ്. അങ്ങനത്തെ ഇതെല്ലാം വരും. ആധുനികമായ ആൾക്കാർ കവിതകൾ എഴുതും. അപ്പൊ ഇതൊക്കെ എന്താണ്, അതാണ് പറയുന്നതൊക്കെ വ്യാഖ്യാനങ്ങളിൽ പലതരത്തിലുണ്ട്. അങ്ങനെ മനസ്സിലാവും. അദ്വൈതം എന്ന് പറയുമ്പോ അത് ഏകശിലാത്മകമല്ല, അത് ലീനിയർ തിങ്കിങ് അല്ല, ഇങ്ങനെ ഒരേ വഴിക്ക് പോകുന്നതല്ല. അതൊരുപാട് വൈവിധ്യമാണെന്ന ആശയങ്ങൾ കൂടി ചേർന്ന് ഒരുപാട് വൈവിധ്യമായ കാഴ്ചപ്പാടുകൾ അതിനകത്ത് വന്നിട്ടുണ്ട്. എല്ലാത്തിനും അത് വരും. അതുകൊണ്ട് നമുക്ക് അദ്വൈതത്തെ കൂടി ചിന്തിക്കുമ്പോൾ ഇന്ന പ്രക്രിയ അനുസരിച്ച് ചോദ്യം ഉത്തരം എന്താണെന്നേ പറയാൻ പറ്റും. മനസ്സിലാവും. ഇതൊരു പ്രത്യേകതയാണ്. എന്ത്? ഈശ്വരന്റെ ശക്തിയാണ് മായ. അശക്തി ഈശ്വരന്ന് അന്യമല്ല. ആ മായ അനുർവചനീയമാണ്. അതുകൊണ്ട് അതിന്റെ കാര്യമായിരിക്കുന്ന പ്രപഞ്ചം മിഥ്യയാണ്, അനുർവചനീയമാണെന്ന് പറയുന്നത്. ഇത് അദ്വൈതികൾക്ക് മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. കാരണം അദ്വൈതി മാത്രമേ ഇങ്ങനെ അനുർവചനീയമായ ഒരു മായയുടെ കാര്യമായി പ്രപഞ്ചത്തെ സ്വീകരിക്കുന്നു. അല്ല, വെറുതെ ആർക്കുവേണമെങ്കിലും എന്താണ് ഇത് മിഥ്യയെന്ന് പറയാം. ഇപ്പൊ നേരത്തെ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ ഇത് ഉണ്ടായി നശിച്ചു പോകുന്നതാണ്, അതുകൊണ്ട് മിഥ്യയാണ്, അങ്ങനെയൊക്കെ പറയാം. ആധുനിക ഭൗതികത്തില് ചില പറയുന്നതാണ് ക്വാണ്ടം ഫിസിക്സ്. അതിനകത്തുള്ള പല ആശയങ്ങളും വിശദീകരിക്കാൻ പ്രയാസമാണ്. സൂപ്പർ പൊസിഷൻ, ക്വാണ്ടം ഫ്ലക്ച്വേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് ആശയങ്ങളുണ്ട്. മനുഷ്യന് മനസ്സിലാക്കാനും വിശദീകരിക്കാനും പ്രയാസമാണ്. അതൊക്കെ ഇന്നത്തെ ആധുനിക സ്വാമിമാര് പറയുന്നതാണ്. അതുകൊണ്ടെന്താ എല്ലാം എന്താണോ മൂവിങ് എന്ന് പറഞ്ഞാൽ അത് ചലിക്കുന്നു എന്നുള്ളത് അല്ലേ. അപ്പൊ ആ ചലിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്, ഫിസിക്സ് അനുസരിച്ച് അത് ശരിയാണ്. പക്ഷേ അതായത് അതിന്റെ ഒരാറ്റത്തെ എടുത്തു കഴിഞ്ഞാൽ ആ ആറ്റത്തിലെ എന്താണ് നിരന്തരം അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അതിന്റെ ന്യൂക്ലിയസ്, അതിന്റെ ഓർബിറ്റുകളിൽ ഇലക്ട്രോൺസ് ചലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ മൊത്തത്തിൽ അതിലൊരു വൈബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഫിസിക്സ് ആണ്. അവര് അങ്ങനെ പറയുന്നവര് അവിദ്യാകാര്യം എന്നുള്ള അവർ സ്വീകരിക്കില്ല. മനസ്സിലായോ? സത്തന്നോ അസത്തന്നോ നിർവചിക്കാൻ കഴിയാത്ത ഒരു മായയുടെ കാര്യമാണ് ഒരാറ്റം എന്നുള്ളത് അവർ സ്വീകരിക്കും. അവിടെയാണ് വ്യത്യാസം. അപ്പോ അതങ്ങനെ ചലിക്കുന്നു, അതുകൊണ്ട് അദ്വൈതി പറയുന്ന മിഥ്യ അവിടെ കൊണ്ടുവരാൻ പറ്റില്ല. അദ്വൈതി പറയുന്ന മിഥ്യ കൊണ്ടുവരണമെങ്കിൽ എന്ത് വരണം? അതിന്റെ പിന്നിൽ എന്താണ്? സത്വന്നോ അസത്വന്നോ നിർവചിക്കാൻ കഴിയാത്ത ഒരു മായയുണ്ടായിരുന്നു. മായയുടെ കാര്യമായി എന്തുണ്ടായി? ഒരാറ്റം ഉണ്ടായി എന്ന് പറയുന്നു. അത് എന്താണ്? ഫിസിക്സിൽ അത് അംഗീകരിക്കുന്നു. അവരീ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ഘടനയെ വിശദീകരിക്കുന്നതിന് സ്റ്റാൻഡേർഡ് മോഡൽ എന്നാ പറയുന്നത്. അതിന് മായയുടെ ഒന്നും ആവശ്യമില്ല. മായ അവർ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞാലും ഫിസിക്സ് അനുസരിച്ച് ഇതൊക്കെ വ്യാഖ്യാനിച്ചാൽ അവിടെ നിന്ന് മായ ആകട്ടെ. മായയാണെങ്കിൽ ഇതെന്നു പറയണം, അതിന്റെ പിന്നിൽ എന്ത് വേണം? അനുവചനീയമായ ഒരു മായ വേണം, അതിൽ നിന്ന് ഈ ആറ്റം ഉണ്ടാവും. സ്റ്റാൻഡേർഡ് മോഡലിൽ അത് പറയുന്നില്ല. അവിടെ ഫിസിക്സിൽ എന്താ പറയുന്നത്? ഒരു സിംഗുലാരിറ്റി എന്ന് പറയും. വിശദീകരിക്കാൻ പ്രയാസമാണ്. അതിൽ നിന്ന് സംഭവിച്ച ഒരു വികാസത്തിന്റെ ഫലമായി ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പ്രപഞ്ച വികാസത്തിൽ സംഭവിച്ച ഒന്നാണ് ആറ്റം. അങ്ങനെയാണ് ആറ്റം സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ ആ വിദ്യയിൽ നിന്നോ മായയിൽ നിന്നോ ഉണ്ടായതല്ല. അത് ഈ പൊട്ട സ്വാമിമാരിങ്ങനെയൊക്കെ പ്രസംഗിക്കും. മനസ്സിലായ? അവിടെ നിന്നും അവിദ്യയെ കൊണ്ട് യോജിപ്പിക്കാൻ ഒരു വഴിയില്ല. കാരണം അവരതൊന്നും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് അതാണ് പറയുന്നത്, ഒരിക്കലും സയൻസിനെ കൊണ്ടൊന്നും ഇതിവിടെ കൂട്ടിക്കൊട്ടില്ല. അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയാൻ പാടില്ല. നിർവചനിക്കാൻ എന്താണ്? അൺഎക്സ്പ്ലിക്കബിൾ എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും എന്താണ്? അനുവചനീയത്തിന്റെ, അദ്വൈതികൾ പറയുന്ന അനുവചനീയത്തിന്റെ അർത്ഥം അതൊക്കെ അബദ്ധമാണ്. അദ്വൈതികൾ പറയുന്ന കൃത്യമായ അർത്ഥമാണ് എന്താണ്? സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയാത്തത് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? സത്തിന് നിർവചനമുണ്ട്, അസത്തിനും നിർവചനമുണ്ട്. ഈ രണ്ട് നിർവചനം കൊണ്ടും പറയാൻ കഴിയാത്തതാണ് അനുവചനീയം. അല്ലാതെ എന്താണ്? അൺഎക്സ്പ്ലിക്കബിൾ എന്നുള്ള അർത്ഥത്തിലല്ല. മനസ്സിലായോ? അത് അങ്ങനെയൊക്കെ ഈ യൂട്യൂബിലോടുകൂടി കേൾക്കും. അതൊക്കെ വലിയ അബദ്ധമാണ്. അങ്ങനെ പറയാൻ പാടില്ല. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ അപകടം കൂടെ ഉണ്ട്. എന്താണ് അത്? അൺഎക്സ്പ്ലിക്കബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തിനും അത് യോജിക്കും. കാരണം ബ്രഹ്മത്തെ കുറിച്ചും പറയാൻ പറ്റില്ല. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, വാക്കുകൊണ്ട് പറയാൻ വയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രഹ്മവും അത് തന്നെയാണ്. അപ്പം ബ്രഹ്മവും മായയും തമ്മിൽ വ്യത്യാസമില്ലാതെ. മനസ്സിലായോ? വാക്കുകൊണ്ട് പറയാൻ വയ്യാത്തതെന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ വാക്കുകൊണ്ട് പറയാൻ പറ്റും, പറ്റില്ല. മായയും പറ്റില്ല, രണ്ടും ഒന്നും തന്നെ. അപ്പം മനസ്സിലായോ? അങ്ങനെ പറയാനേ പാടില്ല. അബദ്ധമാണ്.